ഓം ശാന്തി. 27/2/2014 ഇന്ന് ബാബ്ദാദിയുടെ ദിവ്യ ജന്മദിനം, വജ്രതുല്യമായ ശിവജയന്തി ആഘോഷദിനമാണ്. ഒപ്പം ബാബയുടെ ദിവ്യ അവതരണ ദിനവുമാണ്. ഇന്ന് പ്രഭാത മുരളി സാകാര മഹാവാക്യങ്ങളാണ്. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ഇപ്പോൾ വരയ്ക്കും എന്തെല്ലാമാണോ പഠിച്ചത് അതെല്ലാം മറന്നേക്കൂ. പെട്ടെന്ന് തന്നെ കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോകൂ. എങ്കിൽ മാത്രമേ ഈ ആത്മീയ പഠിപ്പിൽ നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയൂ. ചോദ്യം: ഏത് കുട്ടികൾക്കാണോ ദിവ്യബുദ്ധി ലഭിച്ചിരിക്കുന്നത്, അവരുടെ അടയാളങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: ആ കുട്ടികൾ ഈ പഴയ ലോകത്തെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടും കാണാതിരിക്കും. അവരുടെ ബുദ്ധിയിൽ സദാ ഉണ്ടായിരിക്കും ഈ പഴയ ലോകം നശിച്ചു കഴിഞ്ഞു. ഈ പഴയ ശരീരവും തമോ പ്രധാനമാണ്, ആത്മാവും തമോ പ്രധാനമാണ്. ഇതിനോട് എന്ത് പ്രീതി വയ്ക്കാനാണ്? ഇപ്രകാരം ദിവ്യബുദ്ധികളായ മക്കളോട് മാത്രമേ ബാബയ്ക്കും ഹൃദയം കൊണ്ട് സ്നേഹമുണ്ടാകൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ ബാബയുടെ ഓർമ്മയിൽ നിരന്തരം ഇരിക്കാനും കഴിയൂ. സേവനത്തിലും അവർക്കേ മുന്നേറാൻ കഴിയൂ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. എങ്ങനെയാണോ പരിധിക്കുള്ളിലുള്ള സന്യാസിമാർ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നത്, കാരണം അവർ മനസ്സിലാക്കുന്നു ബ്രഹ്മത്തിൽ പോയി ലയിക്കണം, അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്നുമുള്ള ആസക്തിയെ ഉപേക്ഷിക്കണം. അങ്ങനെ അവർ സന്യാസം സ്വീകരിക്കുന്നു, അഭ്യാസവും അതുപോലെ തന്നെ ചെയ്യുന്നു. പോയി എല്ലാം വിട്ടുപോയി ഏകാന്തതയിലിരുന്ന് തപസ്യ ചെയ്യുന്നു. അവർ ഹഠയോഗികളാണ്, തത്വജ്ഞാനികളാണ്. ബ്രഹ്മത്തിൽ പോയി ലയിക്കുമെന്ന് വിചാരിച്ച് തപസ്യ ചെയ്യുന്നു. അതുകൊണ്ട് മമത്വത്തെ ഇല്ലാതാക്കുന്നതിനായി അവർ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നു. വൈരാഗ്യം അതിനോടെല്ലാം തോന്നുന്നു. പക്ഷേ പെട്ടെന്നൊന്നും മമത്വത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. തന്റെ പത്നിയെയും കുട്ടികളെയും ഇടയ്ക്കിടയ്ക്ക് അവർക്കും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ബുദ്ധിയിലൂടെ എല്ലാം തന്നെ മറക്കേണ്ടതുണ്ട്. ഏതൊരു വസ്തുവും പെട്ടെന്ന് തന്നെ മറക്കില്ല. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത സന്യാസം ചെയ്യണം. എല്ലാ സന്യാസിമാർക്കും കാര്യങ്ങളെല്ലാം ഓർമ്മ ഉണ്ടാകും. പക്ഷേ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നു, എനിക്ക് ബ്രഹ്മതത്വത്തിൽ പോയി ലയിക്കണം, ബ്രഹ്മത്തിൽ പോയി ലയിക്കണം, അതുകൊണ്ടെല്ലാം മറക്കണം, അതിനുവേണ്ടി എല്ലാം വിട്ടുപോയി സന്യാസം ചെയ്യുന്നു. ദേഹ അഭിമാനം പാടില്ല. ഹഠയോഗത്തിന്റെ മാർഗമാണ് അവരുടേത്. മനസ്സിലാക്കുന്നു നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മത്തിൽ പോയി ലയിക്കുമെന്ന്. പക്ഷേ ശാന്തിധാമത്തിലേക്ക് പോകാൻ എങ്ങനെ കഴിയും? ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് അവർക്കില്ല. മക്കൾക്കറിയാം, ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. എങ്ങനെയാണോ വിദേശത്ത് നിന്ന് മടങ്ങി സ്വദേശത്തേക്ക് വരുമ്പോൾ ആൾക്കാർ വിചാരിക്കാറുണ്ടല്ലോ, ഈ വഴിയിലൂടെ ബോംബെയിലേക്ക് പോകണം. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയം ഉറച്ചതായിരിക്കണം. വളരെയധികം പേർ പറയുന്നുണ്ട്, ഇവരുടെ പവിത്ര ജീവിതം നല്ലതാണ്, ഈ ജ്ഞാനവും നല്ലതാണ്, ഈ പ്രസ്ഥാനവും നല്ലതാണ് എന്നല്ല. ഇവിടെ സഹോദരിമാർ ധാരാളം പ്രയത്നിക്കുന്നു എന്നും പറയാറുണ്ട്. അക്ഷീണരായി മനസ്സിലാക്കി കൊടുക്കുന്നു. തന്റെ ശരീരവും മനസ്സും ധനവും ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഈ കാര്യം നല്ലതായി തോന്നാറുണ്ട്. പക്ഷേ നമുക്കും അഭ്യാസം ചെയ്യണം, നമുക്ക് ഇവരെ പോലെ ആകണം എന്ന ചിന്ത പോലും ആൾക്കാർക്ക് വരുന്നില്ല. വളരെയധികം വിരളം പേർ മാത്രമേ ഇതിനുവേണ്ടി പുറത്തേക്ക് വരുന്നുള്ളൂ. അത് ബാബയും പറയാറുണ്ട്, കോടിയിൽ ചിലരെ വരൂ. അതായത് ആരെല്ലാമാണോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അവരിലും ചിലര് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കുകയുള്ളൂ. ബാക്കി ഈ പഴയ ലോകം നശിക്കാൻ പോകുന്നതാണ്. മക്കൾക്കറിയാം ബാബ വന്നു കഴിഞ്ഞു. സാക്ഷാത്കാരം ഉണ്ടായാലും ഇല്ലെങ്കിലും വിവേകം കൊണ്ട് മനസ്സിലായല്ലോ പരിധിയില്ലാത്ത അച്ഛൻ വന്നു കഴിഞ്ഞു എന്ന്. ഇതും നിങ്ങൾ മക്കൾക്കറിയാം, അച്ഛൻ ഒന്നേയുള്ളൂ. ആ പാരലൗകിക പിതാവാണ് ജ്ഞാനത്തിന്റെ സാഗരം. ലൗകിക പിതാവിനെ ജ്ഞാനസാഗരൻ എന്ന് പറയില്ലല്ലോ. ഇതും ബാബ തന്നെയാണ് വന്ന് നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കറിയാം ഈ പഴയ ലോകം നശിക്കാൻ പോകുകയാണ്. നമ്മൾ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാക്കി. ഇപ്പോൾ തീർച്ചയായും ശാന്തിധാം വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. പുരുഷാർത്ഥം ചെയ്ത് ശാന്തിധാം വഴി സുഖധാമത്തിലേക്ക് എത്തണം. മനുഷ്യർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും സംശയമാണ്. ആരെങ്കിലും മരിച്ചാൽ പറയാറുണ്ട്, ഇന്നാൾ വൈകുണ്ഠത്തിൽ പോയി. പക്ഷേ വൈകുണ്ഠം എവിടെ? ഭാരതവാസികളാണ് വൈകുണ്ഠം എന്ന ശബ്ദം ഉപയോഗിക്കുന്നത്. മറ്റു ധർമ്മത്തിലുള്ളവർക്ക് വൈകുണ്ഠത്തെക്കുറിച്ച് അറിയില്ല. കേവലം പേരുമാത്രം കേട്ടിട്ടുണ്ട്. വൈകുണ്ഠത്തിന്റെ ചിത്രങ്ങളും കണ്ടിട്ടുണ്ട്. ദേവതകളുടെ ക്ഷേത്രങ്ങളെല്ലാം ധാരാളമുണ്ടല്ലോ. എങ്ങനെയാണോ ഈ ദിൽവാഡ ക്ഷേത്രം തയ്യാറാക്കിയിരിക്കുന്നത്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ദേവീ ദേവതകളെ വൈഷ്ണവരെന്ന് പറയാറുണ്ട്. അവർ വിഷ്ണു വംശാവലി എന്നാണ് അറിയപ്പെടുന്നത്. അവർ പവിത്രരായി ജീവിച്ചവരാണ് എന്നെല്ലാവരും മനസ്സിലാക്കുന്നു. സത്യുഗത്തെ പാവന ലോകമെന്നാണല്ലോ പറയുന്നത്. ഇത് പതിത ലോകമല്ലേ? സത്യുഗത്തിലെ വൈഭവങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ധാന്യങ്ങളെല്ലാം തന്നെ തമോ പ്രധാനമാണ്. സ്വാദും തമോ പ്രധാനമായതാണ്. കുട്ടികൾക്ക് സാക്ഷാത്കാരം ലഭിക്കുമ്പോൾ പറയും, ബാബ, ഞങ്ങൾ സൂക്ഷ്മവദനത്തിൽ വന്ന് ശുഭീരസം കുടിച്ചു, സാക്ഷാത്കാരം കിട്ടി, വളരെയധികം സ്വാദുള്ളതായിരുന്നു ആ ജ്യൂസുകളെല്ലാം. ഇവിടെയും നിങ്ങൾ കുട്ടികൾ കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കിയിട്ട് പറയാറുണ്ടല്ലോ, വളരെ സ്വാദുള്ള ആഹാരമാണ്, നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്. സർവരും മനസ്സോടുകൂടി കഴിക്കുന്നു. കാരണം യോഗത്തിലിരുന്നു കൊണ്ട് ഉണ്ടാക്കുന്ന ആഹാരം സ്വാഭാവികമായി സ്വാദുള്ളതായി തീരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാത്തിനും അഭ്യാസം വേണം. ഭക്ഷണം ഉണ്ടാക്കാനും നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. അവിടെയാണെങ്കിൽ ഓരോ വസ്തുവും സദോപ്രധാനമായിരിക്കും. അതുകൊണ്ട് വളരെയധികം ശക്തിയും ഉണ്ടായിരിക്കും. തമോ പ്രധാനമായതോടെ എല്ലാറ്റിലെയും ശക്തി കുറഞ്ഞു. പിന്നീട് അതിൽ നിന്ന് ദുഃഖങ്ങളും അസുഖങ്ങളും എല്ലാം ഉണ്ടായി. പേര് തന്നെ കലിയുഗം ദുഃഖധാമം എന്നാണ്. സുഖധാമത്തിൽ ദുഃഖത്തിന്റെ കാര്യമില്ല. നമ്മൾ ഇത്രയും സുഖത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് സ്വർഗീയ സുഖം എന്ന് അവിടത്തെക്കുറിച്ച് പറയുന്നത്. കേവലം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ ഒരു ജന്മം പവിത്രമായി ജീവിക്കണം. പിന്നീടുള്ള ചിന്ത വേണ്ട, ഇപ്പോൾ പവിത്രമായി തീരൂ. ആദ്യം ആരാണ് ഇത് പറയുന്നതെന്ന് ചിന്തിക്കൂ. പരിധിയില്ലാത്ത അച്ഛനല്ലേ പറയുന്നത്? അച്ഛന്റെ പരിചയം എല്ലാവർക്കും കൊടുക്കൂ. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സുഖത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. ലൗകിക അച്ഛനും പാരലൗകിക അച്ഛനെ ഓർമ്മിക്കുന്നു. എല്ലാവരുടെയും ബുദ്ധി ഭഗവാൻ എന്ന് പറയുമ്പോൾ മുകളിലേക്കല്ലേ പോകുന്നത്? നിങ്ങൾ കുട്ടികളിലും ആരാണോ ഉറച്ച നിശ്ചയബുദ്ധികൾ അവരുടെ ഉള്ളിലുണ്ടാകും. ഇനി ഈ ലോകത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പാർട്ട് ബാക്കിയുള്ളൂ. ഈ ശരീരം പോലും കക്കയ്ക്ക് സമാനമായി, ആത്മാവും കക്കയ്ക്ക് സമാനമായി. അപ്പോഴാണ് ഉള്ളുകൊണ്ട് വൈരാഗ്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഡ്രാമയെക്കുറിച്ച് അറിഞ്ഞുവല്ലോ. ഭക്തിമാർഗത്തിലെ പാർട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. എല്ലാവരും ഭക്തിയിൽ തന്നെയാണ്. ഭക്തി ചെയ്യുന്നതിനെക്കുറിച്ചും വെറുപ്പ് തോന്നേണ്ട ആവശ്യമില്ല. സന്യാസിമാരുടെ ഉള്ളിൽ വൈരാഗ്യം ഉണ്ടാകാറുണ്ട്. വീട്ടിലെല്ലാവരും ദുഃഖികളായിരിക്കും. അവർ സ്വയത്തെ സുഖിയാക്കുന്നതിനു വേണ്ടി വീട് വിട്ടുപോകുന്നു. പക്ഷേ തിരിച്ചാർക്കും തന്നെ മുക്തിധാമത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ആരെല്ലാമാണോ താഴേക്ക് വന്നത്, അവരാരും തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടില്ല. എല്ലാ ആത്മാക്കളും ഇവിടെ തന്നെ പുനർജന്മം എടുത്തിട്ടുണ്ട്. ബാബ പറയണം, മക്കളെ, നിർവാണധാമം അഥവാ ബ്രഹ്മമഹത്തത്വത്തിലേക്ക് ഇപ്പോഴാർക്കും പോകാൻ കഴിയില്ലല്ലോ. പറയാൻ വേണ്ടി പറയും, ഇന്നാൾ ബ്രഹ്മത്തിൽ ലയിച്ചു. ഇതെല്ലാം ഭക്തിയിലെ ശാസ്ത്രങ്ങളിലെ കാര്യങ്ങളാണ്. ബാബ പറയുന്നു, ശാസ്ത്രങ്ങളിൽ എന്തെല്ലാമുണ്ടോ ഇത് ഭക്തി മാർഗ സാമഗ്രികളാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനമാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് മറ്റൊന്നും വായിക്കേണ്ട ആവശ്യം പോലുമില്ല. ചിലർക്ക് നോവലുകളെല്ലാം പഠിക്കുന്ന ശീലമുണ്ട്. പൂർണമായും ജ്ഞാനമില്ല. അവരെ പറയുന്ന പേര് നാമധാരി ജ്ഞാനി എന്നാണ്. അതായത് പേരിന് വേണ്ടി മാത്രം ജ്ഞാനി എന്ന് പറഞ്ഞു നടക്കുന്നവരാണ്. ചിലർ രാത്രിയിൽ നോവലുകളും മറ്റും വായിച്ചാണ് ഉറങ്ങാൻ കിടക്കുന്നത്. അവരുടെ ഗതി എന്തായിത്തീരും കുട്ടികളെ? ഇവിടെ ബാബ പറയുന്നു, എന്തെല്ലാം ഇത്രയും കാലം നിങ്ങൾ പഠിച്ചോ അതെല്ലാം ബുദ്ധിയിൽ നിന്ന് മറക്കൂ. ഈ ഈശ്വരീയ പഠിപ്പിൽ മുഴുകൂ. ഇവിടെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിലൂടെയാണ് നിങ്ങൾ ദേവതയായി തീരുന്നത്. 21 ജന്മത്തേക്ക് ദേവതയാകാൻ പഠിപ്പിക്കുകയാണ്. ബാക്കി എന്തെല്ലാം ഇത്രയും കാലം വായിച്ചോ പഠിച്ചോ അതൊക്കെ ബുദ്ധി കൊണ്ട് മറക്കൂ. കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോകൂ. ആത്മാവാണെന്ന് തിരിച്ചറിയൂ. ഈ കണ്ണുകളിലൂടെ കാണുന്നത് കണ്ടിട്ടും കാണാതിരിക്കൂ. ദിവ്യദൃഷ്ടിയും ദിവ്യബുദ്ധിയും ബാബ തന്നില്ലേ? ആ ദിവ്യദൃഷ്ടിയിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണൂ. ഇത് പഴയ ലോകമാണെന്ന് മനസ്സിലാക്കൂ. ഇവിടെ കാണുന്നതെല്ലാം നാശത്തിന് വിധേയമാകുന്നതാണ്. ശ്മശാന സമാനമായി കഴിഞ്ഞു. പിന്നീട് ഇതിനോട് എന്ത് പ്രീതി തോന്നാനാണ്? ഇപ്പോൾ സ്വർഗമ സമാനമായ ലോകത്തെ തയ്യാറാക്കേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ ശ്മശാനത്തിന്റെയും സ്വർഗത്തിന്റെയും മധ്യത്തിലാണ് ഇരിക്കുന്നത്. സ്വർഗത്തിന്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്നത് പഴയ ലോകത്തിലാണ്. പക്ഷേ ബുദ്ധിയുടെ യോഗം സ്വർഗത്തിലേക്ക് പോകണം. നിങ്ങൾ പുതിയ ലോകത്തിന് വേണ്ടിയിട്ടുള്ള പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. ബാബ നിങ്ങളെ പുരുഷോത്തമനാക്കി മാറ്റുന്നതിന് വേണ്ടി തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സംഗമത്തിൽ ഇരിക്കുന്നത്. പുരുഷോത്തമ സംഗമയുഗത്തെക്കുറിച്ച് പക്ഷെ ആർക്കും അറിയില്ല. പുരുഷോത്തമ മാസം, പുരുഷോത്തമ വർഷം, ഇതിന്റെയും അർത്ഥം അറിയില്ല. പുരുഷോത്തമ സംഗമയുഗത്തെക്കുറിച്ച് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ. ഈ സംഗമ സമയം വളരെ കുറച്ച് മാത്രമാണ്. ഈ ഈശ്വരീയ സർവകലാശാലയിലേക്ക് വൈകിയാണ് വരുന്നതെങ്കിൽ വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. ബാബയുടെ ഓർമ്മ നിലനിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മായ വന്ന് വിഘ്നമുണ്ടാക്കും. അപ്പോൾ ബാബ മനസ്സിലാക്കി തരാണ് ഈ പഴയ ലോകം നശിക്കാൻ പോവുകയാണ്. ബാബ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും എല്ലാം കാണുന്നുണ്ടെങ്കിലും ബാബയുടെ ബുദ്ധിയിലുണ്ട് ഈ കാണുന്നതെല്ലാം നാശത്തിന് വിധേയമാകും. ഈ പഴയ ലോകത്തിൽ ഒന്നും തന്നെ അവശേഷിക്കില്ല. അതിനാൽ സ്വാഭാവികമായും ബുദ്ധി ഇതിൽ നിന്ന് വേറിടണം. ശരീരധാരികളും എല്ലാം പഴയതാണ്. ശരീരം പഴയതും തമോ പ്രധാനവുമാണ്. ആത്മാവും അതേപോലെ തമോ പ്രധാനം. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ട് എന്ത് പ്രയോജനം? ഇതൊന്നും തന്നെ അവശേഷിക്കുകയുമില്ല. അതുകൊണ്ട് ഒന്നിനോടും മക്കൾക്ക് പ്രീതി വേണ്ട. ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം വാങ്ങുന്ന കുട്ടികളും ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുന്നവരാണ്. എല്ലാവരും എൻ്റെ മക്കളാണ്. എത്ര കുട്ടികളാണ് ബാബയ്ക്ക്? എല്ലാവരെയും മധുവനിൽ വന്ന് കണ്ടിട്ടുണ്ടാവില്ല. പ്രജാപിത ബ്രഹ്മാവിനെയും ചിലർക്കറിയില്ല. പ്രജാപിത ബ്രഹ്മാവ് എന്ന പേര് കേട്ടിട്ടുണ്ട്. പക്ഷേ ബാബയിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് ആർക്കും അറിയില്ല. ബ്രഹ്മാവിന്റെ ക്ഷേത്രവുമുണ്ട്. താടി വെച്ച ചിത്രത്തെയും കാണിക്കാറുണ്ട്. പക്ഷേ ബ്രഹ്മാവിനെ ആരും തന്നെ ഓർമ്മിക്കുന്നില്ല. കാരണം സമ്പത്ത് ബ്രഹ്മാവിൽ നിന്നല്ലല്ലോ കിട്ടുന്നത്. ആത്മാക്കൾക്ക് സമ്പത്ത് ലഭിക്കുന്നത് ഒരേ ഒരു പാരലൗകിക പിതാവിൽ നിന്നാണ്, പിന്നീട് ശരീരത്തിന്റെ അച്ഛനിൽ നിന്നും. പ്രജാപിത ബ്രഹ്മാവിനെ ആർക്കും അറിയില്ല. ഇതൊരു അത്ഭുതകരമായ പിതാവാണ്. അച്ഛനായി സമ്പത്ത് നൽകുന്നില്ലെങ്കിൽ അലൗകിക പിതാവാണ്. പരിധിയുള്ള പിതാവ് ശരീരത്തിന്റെ പിതാവ്, ആത്മാവിന്റെ പിതാവ് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്ന ശിവബാബ. അതിനിടയിലുള്ള പ്രജാപിത ബ്രഹ്മബാബ നേരിട്ട് നമുക്ക് സമ്പത്തൊന്നും തരുന്നില്ല. ഈ അലൗകിക അച്ഛന് പോലും സമ്പത്ത് ലഭിക്കുന്നത് പാരലൗകിക പിതാവായ ശിവബാബയിൽ നിന്നാണ്. പിന്നെ ബ്രഹ്മബാബയ്ക്ക് നിങ്ങൾക്ക് എന്ത് തരാൻ കഴിയും? എന്നാൽ പാരലൗകിക പിതാവായ ശിവബാബ ബ്രഹ്മാവിലൂടെയാണ് സമ്പത്ത് നൽകുന്നത്. അതായത് ബ്രഹ്മബാബയാണ് ശിവബാബയുടെ രഥം. അതിനാൽ ബ്രഹ്മബാബയും ശിവബാബയും ഓർമ്മിക്കുന്നു. എല്ലാവരും മനസ്സിലാക്കണം. അല്ലാതെ ഈ ബ്രഹ്മാവിനെയല്ല പരമാത്മാവെന്ന് പറയുന്നത്. ശിവബാബയിലാണ് പരമാത്മ. ബാബയാണ് സമ്പത്ത് തരുന്നത്. ബ്രഹ്മബാബ ഇടനിലക്കാരൻ മാത്രമാണ്. നമ്മളെപ്പോലെ വിദ്യാർത്ഥിയാണ്. ഇവിടെ കുട്ടികൾക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ബാബ പറയാണ്, മക്കളെ, ഈ സമയം മുഴുവൻ ലോകവും തമോ പ്രധാനമായി. നിങ്ങൾക്ക് യോഗബലത്തിലൂടെ സതോ പ്രധാനമാക്കി മാറ്റണം. ശരീരത്തിന്റെ പിതാവിൽ നിന്ന് പരിധിയുള്ള സമ്പത്താണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പരിധിയില്ലാത്തതിലേക്ക് ബുദ്ധി പോകണം. ബാബ പറയുന്നു, കേവലം ബാബയിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും തന്നെ ലഭിക്കില്ല. അത് ദേവതകളാണെങ്കിലും. ഈ സമയത്ത് എല്ലാ ആത്മാക്കളും തമോ പ്രധാനമാണ്. ലൗകിക പിതാവിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. ബാക്കി ഈ ലക്ഷ്മി നാരായണനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? മനുഷ്യർ മനസ്സിലാക്കുന്നു ഇവർ അമരന്മാരാണ്, ഒരിക്കലും മരിക്കില്ല, തമോ പ്രധാനമാകില്ല. പക്ഷെ മക്കൾക്കറിയാം ആരാണോ സതോ പ്രധാനമായിരുന്നത് അവർക്ക് തീർച്ചയായും പുനർജന്മങ്ങളെടുത്ത് തമോ പ്രധാനമാകുക തന്നെ വേണം. ശ്രീകൃഷ്ണനെ ലക്ഷ്മി നാരായണനേക്കാളും ഉയർന്നതാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് വിവാഹം കഴിച്ചവരാണ് ലക്ഷ്മി നാരായണൻ. ശ്രീകൃഷ്ണൻ ജന്മന പവിത്രമാണ്, അതുകൊണ്ടാണ് കൃഷ്ണന് കൂടുതൽ മഹിമ. കൃഷ്ണനെയാണ് ഊഞ്ഞാലാട്ടുന്നത്, കൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കുന്നത്. ലക്ഷ്മി നാരായണനെ പ്രതിയുള്ള ആഘോഷം ഇല്ലല്ലോ. ജ്ഞാനമില്ലാത്തത് കാരണം കൃഷ്ണനെ ദ്വാപരയുഗത്തിൽ കാണിക്കുന്നു. പറയാറുണ്ട് ദ്വാപരയുഗത്തിൽ ഗീതാജ്ഞാനം ലഭിച്ചുവെന്ന്. ഈ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ നല്ല കഠിന പരിശ്രമം വേണം. ജ്ഞാനവും പരമ്പരാഗതമായി ഉള്ളതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ ആര് വന്നു, എപ്പോൾ ഈ ജ്ഞാനം തന്നു, പൂജ എപ്പോൾ ആരംഭിച്ചു, ഇതൊന്നും ആർക്കും അറിയില്ല. രചയിതാവിനെ കുറിച്ച് അറിയില്ല, രചനയുടെ ആദിമദ്യന്ത്യം അറിയില്ല. കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് കാണിച്ചത് കാരണം ആർക്കും ഒന്നും തന്നെ അറിയുന്നില്ല. തീയതിയും ദിവസവും ഒന്നും അറിയില്ല. ലക്ഷ്മി നാരായണന്റെ ജന്മദിനം ആഘോഷിക്കാറില്ല, എന്നാൽ ശ്രീകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കണു. അപ്പൊ ഇതിൻ്റെ ഉള്ളിലെ കണക്ഷനും ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് പറയണത്, ബാബ അന്ധകാരത്തിൽ ജീവിക്കുകയാണ്, യഥാർത്ഥ അർത്ഥം ആർക്കും അറിയില്ല. ബാബയും പറയാണ് മഹാരഥി, കുതിരസവാരി, കാലാൾപ്പട എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് കുട്ടികളുടെ അവസ്ഥ. മഹാരഥിയെയും മായ വിഴുങ്ങി എന്ന് പറയാറുണ്ട്. മായ ഒറ്റയടിക്ക് വിഴുങ്ങുന്നു, സർപ്പം തവളയെ വിഴുങ്ങുന്നത് പോലെ. ഭഗവാനെ എന്തുകൊണ്ടാണ് തോട്ടക്കാരൻ, തോണിക്കാരൻ എന്നൊക്കെ പറയുന്നത്? ഇതും മക്കൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ബാബ വന്നാണ് ഈ കലിയുഗി വിഷയസാഗരത്തിൽ നിന്ന് നിങ്ങളെ തീരം കടത്തി കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ബാബയെ തോണിക്കാരൻ എന്ന് പറയുന്നത്. ഭക്തിയിൽ പാടിയിട്ടുണ്ടല്ലോ, എന്റെ ജീവിതത്തിന്റെ തോണി മറുകര എത്തിച്ചു തരൂ. ഇപ്പം മനസ്സിലായില്ലേ ബാബ എങ്ങനെയാണ് നമ്മളെ മറുകര എത്തിക്കുന്നത്? ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോവാണ്, വിഷയവികാരി കടലിൽ നിന്നും. ദുഃഖത്തിന്റെയും വേദനയുടെയും കാര്യമൊന്നും സത്യുഗത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ ഈ ജ്ഞാനം കേട്ടതിന് ശേഷം മറ്റുള്ളവരോട് ഇത് പറയുന്നു, തോണി കടത്തുന്ന തോണിക്കാരൻ. ഭഗവാൻ പറയുകയാണ്, അല്ലയോ മക്കളെ, നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആദ്യം ക്ഷീരസാഗരത്തിലായിരുന്നു, ഇപ്പോൾ വിഷയസാഗരത്തിലാണ്. ദേവതകളായിരുന്നു നിങ്ങൾ. ലോകത്തിലെ മഹാത്ഭുതമാണ് സ്വർഗം. മുഴുവൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ആത്മീയ അത്ഭുതമാണ് സ്വർഗം. പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എത്ര സന്തോഷമാണ്. സ്വർഗത്തിൽ നിങ്ങളാണ് ജീവിച്ചിരുന്നത്. ഈ ലോകത്തിൽ ഏഴ് മഹാത്ഭുതങ്ങളെ കാണിക്കാറുണ്ട്. താജ്മഹലിനെയും അത്ഭുതമെന്ന് പറയാറുണ്ടല്ലോ. പക്ഷെ അവിടെ പോയി നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ലോക മഹാത്ഭുതം ആകുന്ന സ്വർഗത്തിന്റെ അധികാരികളായി മാറും. നിങ്ങൾ അവിടെ നിവസിക്കും. ബാബ എത്ര അത്ഭുതകരമായ വൈകുണ്ഠത്തെയാണ് തയ്യാറാക്കി തരുന്നത്! 21 ജന്മത്തേക്ക് നിങ്ങൾ കോടിപതിയായി മാറുകയാണ്. നിങ്ങൾ എൻ്റെ മക്കൾക്കപ്പോൾ എത്ര സന്തോഷമുണ്ടാകണം! ഞങ്ങൾ തീരം കടന്ന് സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക തവണ സ്വർഗത്തിൽ നിങ്ങൾ പോയിട്ടുണ്ട്. ഈ കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. പുതിയ ലോകത്തേക്ക് ആദ്യമാദ്യം വരുന്നതിനുള്ള പുരുഷാർത്ഥവും ചെയ്യണം. മനസ്സിനുള്ളിൽ പഴയ ലോകത്തിലിരിക്കുമ്പോഴും പുതിയതിലേക്ക് പോകാൻ പുതിയതിൻ്റെ ഓർമ്മ വന്നുകൊണ്ടിരിക്കണം. പഴയ കെട്ടിടത്തിലേക്ക് പോകാൻ ആർക്കും താല്പര്യമില്ലല്ലോ. ബാബ ശക്തി നൽകുകയാണ്, പുരുഷാർത്ഥം ചെയ്ത് പുതിയ ലോകത്തിലേക്ക് പോകൂ. ബാബ നമ്മളെ ലോകമഹാത്ഭുതമായ സ്വർഗത്തിന്റെ അധികാരിയാക്കി തീർക്കാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള അച്ഛനെ എന്തുകൊണ്ടോ സ്നേഹത്തോടെ ഓർമ്മിച്ചുകൂടാ. ഓർമ്മിക്കാൻ നല്ലതുപോലെ പ്രയത്നിക്കണം. ഈ ലോകത്തെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോഴും കാണാതിരിക്കൂ. ബാബ പറയാണ്, ഞാനിതെല്ലാം കാണുമ്പോഴും എന്നിൽ ജ്ഞാനമുണ്ട്. ഞാൻ നിത്യേനയുള്ള ഇവിടുത്തെ യാത്രക്കാരനല്ലോ. അതുപോലെ നിങ്ങളും ഇവിടേക്ക് പാർട്ടഭിനയിക്കാൻ വന്നവർ മാത്രമാണ്. അതുകൊണ്ട് ഈ പഴയതിനോടുള്ള മമത്വം കളയൂ. അച്ഛ, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആത്മീയ പഠിപ്പിൽ സദാ ബിസിയായിരിക്കണം. ഒരിക്കലും നോവലുകളൊക്കെ പഠിക്കുന്ന മോശമായ സ്വഭാവം ഉണ്ടായിരിക്കരുത്. ഇതുവരെ എന്തെല്ലാം പഠിച്ചു അതെല്ലാം മറന്ന് ബാബയെ ഓർമ്മിക്കൂ. ഈ പഴയ ലോകത്തിൽ സ്വയം അതിഥിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. ഈ പഴയ ലോകത്തോട് പ്രീതി ഉണ്ടാകരുത്. ഇതിനെ കണ്ടിട്ടും കാണാതിരിക്കൂ. വരദാനം: ശുഭഭാവന, ശുഭകാമന. ഇതിൻ്റെ സഹയോഗത്തിലൂടെ ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തുന്ന സഫലത സമ്പന്നരായി ഭവിക്കട്ടെ. അതായത് ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സഹയോഗം കൊടുത്ത് ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തും. ഈ കാര്യത്തിൽ സഫലത നേടൂ. എപ്പോഴാണോ ഏതെങ്കിലും കാര്യത്തിൽ സർവബ്രാഹ്മണ കുട്ടികളും ഒരുമിച്ച് ചേർന്ന് തൻ്റെ മനസ്സിൻ്റെ ശുഭഭാവനയിലൂടെ ശുഭകാമനയിലൂടെ സഹയോഗം നടക്കുന്നത്, അപ്പോൾ ഈ സഹയോഗം വായുമണ്ഡലത്തിൽ ഒരു കോട്ടയുണ്ടാക്കും. ഈ കോട്ടയ്ക്ക് ആത്മാക്കളിൽ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെയാണോ അഞ്ചു വിരലുകൾ ഒരുമിച്ച് ചേർന്ന് സഹയോഗത്തിലൂടെ എത്ര വലിയ കാര്യവും സഹജമായി ചെയ്യുന്നത്, അതുപോലെ ഓരോ ബ്രാഹ്മണ കുട്ടികളുടെയും സഹയോഗമാണ് സേവനങ്ങളെ സഫലതാ സമ്പന്നമാക്കി തീർക്കുന്നത്. സഹയോഗത്തിൻ്റെ റിസൾട്ടാണ് സഫലത. സ്ലോഗൻ: ഓരോ ചുവടും കോടിമടങ്ങ് സമ്പാദ്യത്തെ ശേഖരിക്കുന്നവരാണ്. തൻ്റെ ഓരോ ചുവടിലൂടെയും കോടിമടങ്ങ് സമ്പാദ്യത്തെ ശേഖരിക്കുന്നവരാണ് ഏറ്റവും വലിയ ധനവാൻ. ഓം ശാന്തി.